അഥയങ് ലുക് പ്രക്രിയ. യങ് വരുന്നു ഭൂധാതു, ധാതുരേഖാച്ചോ ഫലാദേഹി ക്രിയാസ്വാമിഹാരേ യങ്. ധാതു ഏകാച്ചായിരിക്കണം, ഫലാദിയായിരിക്കണം, ക്രിയാസ്വാമിഹാരം, പൗനഃപുണ്യം, പുരുഷാർത്ഥം യങ് വരുന്നു. അപ്പം ഭൂധാതു നിന്ന് യങ് വരും. എങ്ങൊന്നാളുടെ രൂപം നേരത്തെ എങ്ങനത്തെ രൂപം വന്നു. ഇവിടെ എന്താ ചെയ്യുന്നത്? ആ എങ്ങനെ ലുക്ക് വിധിക്കുന്നു? എങ്ങോ അച്ചിച്ച, എങ്ങോ അച്ചിപ്രത്യേ ലുക്ക് സ്യാത്, എങ്ങോ ചകാരാത്തം വിനാപി ക്വചിത്. ഈ സൂത്രം നേരിട്ട് എങ്ങ് ധാതുവിൽ നിന്ന് എങ്ങനെ അച്ചു പ്രത്യയം വരമിരിക്കുമ്പോൾ ലുക്ക് വിധിക്കുക. നന്ദിഗ്രഹി പചാദിഭ്യോ ലുണിന്യചഹ, ഇനിയൊരു സൂത്രമുണ്ട്, കൃതന്ധത്തിൽ വരുന്ന സൂത്രമാണ്. അങ്ങനെ അച്ച് വിധിക്കുന്നുണ്ട്. പക്ഷെ ആ അച്ച് വാർത്തകമനുസരിച്ച് സർവധാതുഭ്യ അച്ച്, ഏത് ധാതുവിൽ നിന്നും അച്ച് വരാം എന്നാണ് വാർത്തകാരൻ പറയുന്നത്. അപ്പോ എങ്ങ് വന്നു കഴിഞ്ഞാൽ ധാതുവായി, ധാതുവായി കഴിഞ്ഞാൽ അച്ചുപ്രത്യം വരാം, അച്ചുപ്രത്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലുക്ക് വരും എന്നാണ്. അതാണ് എങ്ങോ അച്ചുപ്രത്യ ലുക്ക് സ്യാത്. എങ്ങന്തമായി കഴിഞ്ഞാൽ സ്നാദ്യന്ത ധാതു, ധാതുവായി കഴിഞ്ഞാൽ ധാതുവിൽ നിന്ന് പരത്തിൽ അച്ചുകൃത്പ്രത്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ലുക്ക് വരും? മുമ്പ് പഠിച്ച കൃത്പ്രത്യമാണ്, അത് നമ്മൾ പഠിച്ചിട്ടില്ല. കൃത്പ്രത്യമാണ് എന്ത്? അച്ഛ. കൃത്പ്രത്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. അതും ധാതുവിൽ നിന്നാണ് വരുന്നത്. കൃത്പ്രത്യങ്ങളും ധാതുവിൽ നിന്നാണ് വരുന്നത്. അച്ചിതുവരെ പഠിച്ചതിൽ വരുന്നതല്ല. നമ്മൾ പഠിച്ചത് സ്വപ്നം തിങ്ങുമാണ്, രണ്ട് ഇതാണ്. പിന്നെ വരുന്നത് നിച്ച് സന്ന് യങ്. ഇതൊന്നും കൃത്തല്ല, കൃത്പ്രത്യങ്ങൾ വരുന്നത്, അതിലാണ് അച്ച് വരുന്നത്. എങ്ങോ അച്ചി, അത് കഴിഞ്ഞൊരു ച കൂടെ പറഞ്ഞിട്ടുണ്ട്. ചകാരാത്തമ്മിനാഭി കൊച്ചു, സൂത്രത്തിൽ ച എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അച്ചുപ്രത്യം ഇല്ലെങ്കിലും എങ്ങനെ ലുക്ക് വരാം എന്ന് പറഞ്ഞാൽ എങ്ങ് വരുന്നു, ലുക്ക് വരുന്നു, അത്ര തന്നെ. എങ്ങ് വന്നിട്ട് കൊച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെയെങ്കിലും ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ, അല്ല ഏതെങ്കിലും ധാതുവിൽ നിന്ന് എങ്ങ് വന്ന് ലുക്ക് വന്ന് രൂപങ്ങളുണ്ടാക്കി പ്രയോഗിക്കാൻ പാടില്ല എന്നാണ്. ശിഷ്ടപ്രയോഗം അനുസരിച്ച് മാത്രമേ എങ്ങിലൊക്കെ പ്രയോഗിക്കാവൂ. പക്ഷെ കവികളും മറ്റൊക്കെ പ്രയോഗിക്കുന്നുണ്ട്, അത് പാടില്ലെന്നാണ്. അർത്ഥം പഴയത് തന്നെ. എന്താണ് പൗനഃപുണ്യം ബൃഷാർത്ഥം? അതിൽ തന്നെ എങ്ങും വരുന്നു, എങ്ങ് ലുക്കും വരുന്നു. എങ്ങ് വന്ന് ലുക്കായി കഴിഞ്ഞാൽ ആ രൂപത്തിന് എങ്ങ് ലുക്ക് എന്തോ എന്ന് പറയും. യങ് ലുക്ക് പ്രക്രിയ എന്ന് പറയും. അതായത് ഭൂധാതുവിൽ നിന്ന് ധാതുരേഖ ചുഹലാദി ക്രിയാസ്വീകാരം എങ്ങ് വന്നു കഴിഞ്ഞാൽ എങ്ങ് വച്ചിച്ച് പ്രകാരം ലുക്ക് വരും. അപ്പൊ ഭൂ എന്നിരിക്കും. അർത്ഥം എങ്ങിൻ്റെ തന്നെ, എങ്ങന്തത്തിന്റെ അർത്ഥം വരും. അനൈമത്തികോ അയം അന്തരംഗത്വാദാതോഭൂതി. എങ് വന്നു കഴിഞ്ഞാൽ സന്നെങ്ങോഹ പ്രകാരം ദിത്വം വരേണ്ടതാണ്. ദിത്വം വന്നിട്ട് എങ്ങനെ ലോകം വരാമല്ലോ. അതുകൊണ്ട് പറയുന്നു നൈമിത്തികമാണ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ ചകാര തമ്പിനാമി, പ്രത്യേകിച്ച് അച്ഛനും പരത്തില്ലാത്തപ്പോഴും ലുക്ക് വരെയല്ലേ. അതുകൊണ്ട് ഇവിടെ വരുന്ന നൈമിത്തികമാണ്, നിമിത്തമില്ലാത്തതുകൊണ്ട് അന്തരംഗമായി, അല്പാപേക്ഷം അന്തരംഗം. അല്പത്തെ അപേക്ഷിക്കുക അല്ലെങ്കിൽ ഒന്നും അപേക്ഷിക്കാതിരിക്കുന്ന അന്തരംഗം, അസിദ്ധം ബഹിരംഗം അന്തരംഗി. അന്തരംഗകാര്യവും ബഹിരംഗകാര്യവും ഒരിടത്ത് പ്രാപ്തമായാൽ അന്തരംഗം വരും. അതുകൊണ്ട് യങ് ലുക്ക് അന്തരംഗമായതുകൊണ്ട് അത് ആദ്യം വരും. എന്നുവെച്ചാൽ ഭൂധാതുവിൽ നിന്ന് യങ് വന്ന് ദിത്വത്തിന് മുമ്പ് തന്നെ ലുക്ക് വരുന്നു. നൈമിത്തികോയം അന്തരംഗത്വ ആദോഭൂതി. ലുക്ക് വന്നു കഴിഞ്ഞാലും തഥ പ്രത്യയലക്ഷണേന എങ്കന്ധത്വാദിത്വം, പ്രത്യയസ്യ ലുക് ശബ്ദങ്ങളെ കൊണ്ട് വരുന്ന പ്രത്യയദർശനമാണ്, അതുകൊണ്ട് വരുന്നു. പ്രത്യയത്തിന്റെ അദർശനത്തിനെ ലുക്കെന്ന് പറയത്തുള്ളൂ. അപ്പൊ ഇവിടെ പ്രത്യയത്തിന്റെ അദർശനമാണ്, എങ്ങിന്റെ അദർശനമാണ് സംഭവിക്കുന്നത്. പ്രത്യയ അദർശനം വന്നു കഴിഞ്ഞാൽ പ്രത്യയലോപേ പ്രത്യയലക്ഷണം. എന്ത് ചെയ്യുന്നു, പ്രത്യയലക്ഷണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇത് വീണ്ടും അങ്ങന്തമായി. ദിത്വം വരാം, അംഗകാര്യമല്ല, അതുകൊണ്ട് ംഗസ്യ നിഷേധിക്കത്തുമില്ല. ഇവിടെ പ്രത്യയമില്ലെങ്കിലും എങ്ങന്തമായി സ്വീകരിച്ചുകൊണ്ട് ദിത്വം വരുന്നു. ആണ് തഥ പ്രത്യയലക്ഷണേന എങ്കന്ധത്വ ദിത്വം. ദിത്വം വരുമ്പോ എങ്ങനെ വരും, ഭൂ ഭൂ അഭ്യാസകാര്യം വരുമ്പോ ഭൂ ഭൂ അഭ്യാസത്തിൽ അഭ്യാസകാര്യം വിശേഷിച്ച് യങ്ങന്തത്തി വന്ന അഭ്യാസകാര്യം എന്താ വരുന്നത്? ഗുണോ യങ് ലുക്കോഹോ. അഭ്യാസത്തിന് ഗുണം വന്നിട്ട് എന്തായി? ഭോ ഭൂ. അഭ്യാസ ചർച്ചയെല്ലാം വന്ന് ഭോ ഭൂ യങ് പോയി. എന്നാലും യങ്ങന്തമായി ദിത്വം വരുന്നു. ഭോ ഭൂ എന്നിരിക്കുമ്പോ ഇത് ചർക്കരീതം ച എന്ന അദാദി പറഞ്ഞിട്ടുണ്ട്. ചർക്കരീതം എന്ന് പറഞ്ഞാൽ എങ്കിലും ഗന്ധമാണ് ചർക്കരീതം. അപ്പൊ അദാദി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് ഭൂവാദിപ്പെട്ട്. അപ്പൊ ഭൂ ഭൂവിന് ഭൂവാദിയോ ധാതുവോ പ്രകാരം താമസിച്ച് വരാ. അല്ലെ, ഇനി പ്രത്യേക ഉപയോഗ പ്രത്യക്ഷം മാനിച്ചു കഴിഞ്ഞാൽ ഇതെന്തായി? എങ്ങന്ധമായി. സനാദ്യം ധാതു പ്രകാരം താമസിച്ച് വരാം. രണ്ടു തരത്തിലും വരാം. അദാദിയിൽ ചർക്കരീതം ച എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭൂവാദേവ ധാതു പ്രകാരം ദാസം വരാം. ധാതു വന്നു കഴിഞ്ഞാൽ ലഡാദികൾ വരുന്നു. ഇത് യങ് ഈത്താണെങ്കിലും ഇവിടെ ആത്മനിയോഗം വരത്തില്ല. കാരണം അതിന് കാരണം അദാദിയിലെ പരസ്മയുപദങ്ങളുടെ ഇടയ്ക്കാണ് ചർക്കരീതം ചെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് പരസ്മയുപദങ്ങളുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ചർക്കരീതം ച എന്ന് പറഞ്ഞതിന് വേണ്ടി ആത്മനിയോഗം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ എങ്ങന്തമായിട്ട് ആത്മനിയോഗം വരും. അപ്പൊ ആത്മനിയോഗം എന്താ ഇവിടെ വരുന്നത്? ശേഷാത്കർത്ത രീതി പരസ്മയുപദം. അപ്പോ അദാദിയില് പരസ്മയുത ധാതുക്കളുടെ ഇടയ്ക്ക് ചർക്കരീതം ച എന്ന് പഠിച്ചിരിക്കുന്നതുകൊണ്ട് ശേഷാത്കർത്തരി പ്രകാരം പരസ്യമിതം പ്രത്യേക പ്രത്യക്ഷ പ്രകാരം നിദന്തം അത് സ്വീകരിച്ച് ആത്മനിമിതം വരുന്നില്ല. ലട്ട് ലട്ടിന്റെ സ്ഥലത്തിപ്പ് സ്റ്റിപ്പ് വരുത്തി വന്ന എന്തോരും കർത്തരി ശബ് അദാദി. അതുകൊണ്ടാണ് അടുത്ത് വരുന്നത് എന്താണ് ചർക്കരീതം ചൈത്തി അദാതു പട സപോലുക്ക്. ചർക്കരീതം ചെന്ന് അദാദിയിൽ പഠിച്ചിരിക്കുന്നോണ്ട് എന്തുവരുന്നു അതിപ്രവർത്തിക്ക സഭ സപ്പനുക്കൂന്നു. അപ്പൊ ശപ്പ് പോയി, അതിനാണ് അവിടെ ചർക്കരീതം ച എന്ന് പറഞ്ഞത്. അതുകൊണ്ട് രണ്ട് ഗുണമുണ്ട്, ഒന്ന് പരസ്യഗതം വരുന്നു, മറ്റൊന്ന് ശപ്പിന് ലുക്കും വരുന്നു. ചർക്കരീതം ച എന്ന് പറയുന്നു അദാദി ഗണത്തിൽ, പാണിനിയുടെ ധാതുപാഠത്തിൽ അദാദി ഗണത്തിൽ പരസ്യഗത ധാതുക്കളുടെ കൂട്ടത്തിൽ ചർക്കരീതം ച എന്ന് പറഞ്ഞിട്ടുണ്ട്. ചർക്കരീതം എന്ന് പറഞ്ഞാൽ യങ് ലുക്ക് എന്ന് പറഞ്ഞാൽ ചക്കരീതം ച അദാദി എന്നാണ്. എന്നുവെച്ചാൽ അതിപ്രവൃത്തി സഭ എന്ന് പറയുന്നത് യങ് ലുക്കിനും വരും, പരസ്യവും വരുന്നു. ഇവിടെയല്ലാതെ പറഞ്ഞിരിക്കുന്നത് അദാദിയിലാണ് ചർക്കരീതം ച എന്ന് പറഞ്ഞിരിക്കുന്നത്. ബലത്തിൽ രണ്ടു കാര്യം നടക്കുന്നു, ഒരു പടിക്ക് രണ്ടു പക്ഷി, പരസ്യോദവും കിട്ടുന്നു, സപ്പിന് ലുക്കും വരുന്നു. അഭോ ഭൂ തീ ഗുണോവ യങ് ലുഗന്ധാത് പരസ്യ ഹലാദേ പിത സർവദാതുകസ്യ വിട്ടുവാസ്യ. എന്താ പറയുന്നത്? യങ് ലുഗന്ധാത് പരസ്യ ഹലാദേ പിത സർവദാസ്യ ഇട്ട് വാസ്യ. ഈട്ട് ഇട്ടല്ല, ഈട്ടാണ്. യങ് ലുഗന്ധത്തിന്റെ പരത്തിലിരിക്കുന്ന ഇവിടെ ബോഭു ഹലാദി പിത്ത് സർവധാതു അതിനുണ്ട്. എന്ത് വരുന്നു? ഈട്ട് സർവധാതു ഗസ എട്ടെന്നും പിരിക്കാം, പക്ഷെ സാധനം എട്ടല്ല, ഈട്ടാണ്, ദീർഘമാണ്. കണ്ടാ തിരിച്ചറിയാൻ കഴിയില്ല, സന്ധി വന്നാതാകുളം. അപ്പൊ ഇവിടെ എന്തോരും ഈട്ടിത്തായുണ്ട്. ആദ്യമായി ഭോ ഭൂ ഈതി വരുന്നു. ഭൂസൂരിതി ഗുണനിഷേധോ യങ്ങുക്കി ഭാഷായാം ന. ഇവിടെ ഭൂസുവോ സ്തിങ്ങി എന്ന് പറയുന്ന സൂത്രം എവിടെയാ പഠിച്ചത്? ഭൂധാതുവിന്റെ എവിടെ? ലുങ്ങില്. ഭൂവിന്റെ പരത്തിൽ തിപ്പ് വന്നപ്പോ അവിടെ ഗുണത്തെ നിഷേധിക്കും. അഭൂത് തിപ്പിന് ഗുണം വരേണ്ടതാണ് ഏത് സൂത്രം? തിപ്പ് പരമിരിക്കുക ഗുണം വരേണ്ടതാണ് ഭൂവിന് ഏത് സൂത്രം? പക്ഷെ ഭൂസു തിങ്ങി, തിങ്ങ് പരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭൂവിനും സൂവിനും ഗുണം വരില്ല എന്ന് പറഞ്ഞു. ഗുണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ തിങ്ങ് പരത്തിലിരിക്കുകയാണ്, ബോ ഭൂ തീ ഗുണം നിഷേധിക്കേണ്ടത്. പക്ഷെ ഗുണനിഷേധം ഇവിടെ വരത്തില്ല, നിഷേധിച്ചെങ്കിലും നിഷേധം വരത്തില്ല. ഭൂസുവോരതി ഗുണനിഷേധോ യങ് ലുക്കി ഭാഷായാം ന. യങ് ലുക്കിൽ ഭാഷായാം, വേദത്തിലുള്ള ഭാഷയുണ്ട്. ഭാഷ എന്ന് വെച്ചാൽ ലൗകിക ഭാഷയുണ്ട്. ഗുണനിഷേധം വരയില്ല എന്ന് പറഞ്ഞാൽ ഗുണം. ബോ ഭൂ ഈ തീ എന്നുള്ള എന്തായി മാറും? ബോ ബോ ഈ ബോ ബോ ഈ എന്നിടത്ത് അവാദേശം വന്നിട്ട് ബോ ഭവീ തി. ബോ ഭവീ തി എന്ന് വരും. അപ്പൊ ഭൂധാതു ആദ്യം ധാതു രേഖാച്ചോ ഹലാദേ ക്രിയാസംഹാരം യങ് യങ് വാചിച്ച പ്രകാരം എങ്ങനെ ലുക്ക് ആദ്യം വന്നു അന്തരംഗമായതുകൊണ്ട് ഭൂവിന് ദിത്വം അഭ്യാസകാര്യം വന്നു. അഭ്യാസത്തിൽ ഗുണം വരുന്ന സൂത്രം ഏത്? ഗുണോ ഗുണോ എങ്കിലേക്ക് ഗുണം വന്നു. ഇവിടെ പരസ്യം ലട്ട് വരുന്നു. ശർക്കരയിത്തം ചെന്ന് പറയുന്നത് അതാതിയിൽ പരസ്പര ധാതുക്കളുടെ കൂട്ടത്തിൽ പഠിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ പരസ്വേദം വരുന്നു. എങ്ങന്തം ഇത്താണെങ്കിലും പത്യലോ പ്രത്യലക്ഷണം സ്വീകരിച്ചത് കൊണ്ടാണ് ദിത്തം വന്നത്. സന്യങ്ങോഹ ഭോ ഭോ തീന്ന് വന്നു. തിങ്സ് സർവതാതും കടുത്തൊരു ശപ്പ് വന്നു. വീണ്ടും ചർക്കരീതം ചേർന്ന് അതാതി പിടിച്ചിട്ടുള്ളതുകൊണ്ട് അതിപ്രവൃത്തിയ ശപ്പ സൂത്രപ്രകാരം ശപ്പിലെക്ക് വന്നു. ഭോ ഭൂ തീന്നിരിക്കുന്നു. ഭൂസുഹസ്തിങ് ഇപ്രകാരം തിപ്പ് പരവിടുന്ന ഗുണത്തെ നിഷേധിക്കേണ്ടതാണ്. പക്ഷേ എങ്കിലൊക്കിൽ ഭാഷയിൽ ഗുണനിഷേധം ഇല്ല. ഫലത്തിൽ ഗുണം വന്നു. ഭോ ഭോ ഭോ അവാദേശം അവിടെ എങ്ങോ വാപ്രകാരം എങ്കിലും എങ്കിലുകന്താത് പരസ്യ കലാദേപിത സർവാദേശ ഈട്ട് വാക്യ പ്രകാരം ഈട്ട് പരത്തിലിരിക്കുന്നു. ഗുണം വന്ന അവാദേശം വന്നു. ബോ ഭവീതി ഭൂസുവസ്തിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഗുണനിഷേധം ഇവിടെ വരുന്നില്ല? അതിന് സമാനം പറയുന്നു. ഭോ ഭൂതു തേ തിക്തേ ഇതി ഛന്ദസിന് വാദണ. ബോബോധു തേദിക്കേ നേനിക്ക് എന്ന് പറഞ്ഞൊരു നീണ്ട സൂത്രമുണ്ട്. ആ സൂത്രത്തിന്റെ ആദ്യത്തെ ഇടയ്ക്കുള്ള ആദ്യമല്ല, ബോബോധു മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ അതിന്റെ ആവശ്യമുണ്ട്. അതായത് ഇവിടെ ഛന്ദസ്സില് ബോഭൂതു എന്ന് ഗുണ അഭാവത്തെ നിപാതനം ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇത് നിയമം ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നിപാതനം ചെയ്തത് ഈ ഗുണനിഷേധം ഛന്ദസ്സിന് മാത്രമേ വരാവൂ എന്ന് പറഞ്ഞാൽ ലൗകിക ഭാഷയിൽ വരാം എന്നിതിനെ വ്യാഖ്യാനിച്ചു ഭാഷക്കാർ. പിന്നെ ഒരു സൂത്രം ഉണ്ടെങ്കിൽ നിപാതം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ആ സൂത്രം പ്രവർത്തിച്ചോളും. പക്ഷെ ബോ ഭൂതു എന്ന് നിപാതനം ചെയ്തത് ജ്ഞാപകമാണ്. ഈ നിപാതനം പ്രകാരമുള്ള ഗുണനിഷേധം ഛന്ദസ്സിൽ മാത്രമേ വരത്തുള്ളൂ. ലൗകിക ഭാഷയിലെ ഗുണനിഷേധം ഇല്ല എന്ന് വ്യാഖ്യാനിച്ചു. കൊണ്ട് ലൗകിക ഭാഷയിൽ എങ്ങനൊക്കെ ഗുണം വരും വരും ലൗകിക ഭാഷയിൽ ഗുണം വന്നിട്ട് എന്ത് വരും? ബോ ബോ എന്റെ മനസ്സ് എന്റെ ഭക്ഷണത്തിൽ പോകുന്നു. അതിനടുത്ത് ഇങ്ങനെ അകത്തോട്ട് പോയി. മനസ്സ് അങ്ങോട്ടങ്ങോട്ട് പോകുന്നു, അന്നമല്ലേ ഇരിക്കുന്നത്. എത്രയായാലും മനസ്സ് പോകാതിരിക്കുക. അപ്പൊ എന്ത് വരുന്നു? ഭോ ഭൂതു എന്ന് ഈ നിഷേധം ഛന്ദസ്സിൽ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഇല്ല ഗുണം വരുന്നു. അതാണ് ബോ ഭൂതു തേതിക്തേ ഇത് ഛന്ദസ്സിൻ പാദം. ഇതൊരു സൂത്രത്തിന്റെ ഒരു ഭാഗം മാത്രം കൊടുത്തിരിക്കുകയാണ്. വലിയ സൂത്രമാണ്. ഭാഗ്യത്തിന് നിങ്ങൾക്ക് പഠിക്കേണ്ട കാരണം ലഘുസിദ്ധാന്തോതി വൈദിക പ്രകരണം ഇല്ല. അപ്പൊ ബോ ഭവീതി എന്ന രൂപം വന്നു. ഈട്ട് വികല്പമാണ്. ഈട്ട് വരാത്ത പക്ഷത്തിൽ എന്ത് വരുന്നു? ബോ ഭൂതി എന്ന് വരുന്നു. എന്നുവെച്ചാൽ അവിടെ ഈട്ടില്ല. ബോ ഭൂതി ശപ്പിനെന്ത് സംഭവിച്ചു? ലുക്ക് വന്നു. ഗുണം വരാം. ലോകത്തിൽ ഗുണനിഷേധമില്ല. ഭോ ഭോ തി. ഇപ്പൊ ഭൂതാതിൽ നിന്ന് യങ് വന്നു, ലുക്ക് വന്നു, ദിത്തം വന്നു, അഭ്യാസകാര്യം വന്നു. അഭ്യാസത്തിന് ഗുണം വരുന്ന സൂത്രം ഏത്? ഗുണോ യങ് ലുക്കോ. ഗുണം വന്നു. ഭോ ഭൂ തസ് ഇങ്ങിത്തായോണ്ട് ഇവിടെ എന്തുവരും? സർവദാതാദിയോ ഗുണം പ്രാപ്തമാണെങ്കിലും സർവദാതയോഗത്തെ ഇങ്ങിത്തായി ഇങ്ങിത്തിച്ച പ്രകാരമുള്ള ഗുണനിഷേധം വരുന്നു. അത് വരും. ഈ ഗുണനിഷേധം വരില്ല എന്ന് പറഞ്ഞ ഏതനുസരിച്ച് വരുന്നത്? ഭൂസുഖോസ്തിങ്ങി പ്രകാരം വരുന്ന ഗുണനിഷേധമാണ് വരില്ല എന്ന് പറഞ്ഞു. ഇങ്ങിത്തിച്ച പ്രകാരം വരുന്ന ഗുണനിഷേധം വരും. കാരണം അവിടെ നിപാതനം ചെയ്തത് ഏതാണ്? ഭോ ഭൂത്തു ആണ്. തിപ്പിലത്തുവാണ്. അതുകൊണ്ട് നിതിച്ച പ്രകാരം വരുന്ന ഗുണനിഷേധം വന്നിട്ട് എന്തുവരും? ബോപു തഹ. ബോഭൂ സർവത്ര വരും. ബോഭൂ ശപ്പിലുക്കുന്ന് ജി. അവിടെ ഏത് സൂത്രം വരുന്നു? അതഭ്യസ്ഥാത് വരുന്നു. അവിടെ കൊടുത്തിട്ടുണ്ട്, കഷ്ടപ്പെടണ്ട. അതഭ്യസ്ഥാത്. അപ്പൊ ബോ ബോഭു അതി ഇങ്ങിത്തായോണ്ട് എന്ത് വരുന്നു? അജിശുനുദ്ധാത് ബ്രുവാം വന്നിട്ട് ബോ ഭൂവതി. ബോ ഭവീതി ബോ ഭോതി ബോ ഭൂത ബോ ഭൂവതി. ഓർക്കാനും പറയാനും ഒക്കെ എളുപ്പമുള്ള രൂപങ്ങളാണ്. മധ്യവൃഷേകോനത്തിലും എന്തുവരും? ഈട്ട് വരുന്നു, എങ്ങോവ ഗുണം വികല്പമായിട്ട് വരുന്നു. ഗുണം വരുന്നു, അതിൽപ്പെട്ട അവാദേശം വികല്പമായിട്ട് വരുന്നു. അപ്പോ ബോ ഭാവീഷി ബോ ഭൂഷി. ബോ ഭൂത അംഗീതിച്ച ഗുണ നിഷേധം വന്നു. ബോ ഭൂത ബോ ബോ അവിടെ എന്തുവരുന്നു? ഈട്ട് വരുന്നു, ഗുണം വന്നു, അബാദേശം വന്നു. ബോ ഭവീമി ഭവാമി അല്ല, ഈട്ടുള്ളതുകൊണ്ട് ബോ ഭവാമി ബോ ഭവീമി ബോ ഭവാമി അല്ലെന്ന് ഞാൻ പറയാൻ വന്നാ. എന്നു ചാടിക്കേറി പറയാൻ പോയി എന്തിന്? ഭവീമി കാരണം ഇവിടെ ശപ്പിന് ലുക്ക് വന്നു, അതുകൊണ്ട് പരത്തിലിരിക്കുന്ന ഈട്ടാണ്. ഓക്കെ, അവവാദേശം വന്നു. ബോ ഭവീമി ബോ ഭവീമി ബോ ഭൂമി. ഒന്നും വരുന്നില്ല, ഗുണം മാത്രം വന്നു, ഈട്ടില്ല. ഈട്ടുണ്ടെങ്കിൽ അവവാദേശം വരും. ബോ ഭൂമി ബോ ബോ ഭൂ വാമ ബോ ബോ ഭൂവ ബോ ഭൂ. ലട്ട് കഴിഞ്ഞു. ലട്ടിൽ വരുമ്പോഴോ ഇവിടെ ബോ ഭൂ അനേകാച്ചാണ്. അനേകാച്ചായുടെ സൂത്രം എന്നു കാസ്യനേകാച്ചു ഡെഡി വരുന്നു. ഭോ ഭൂ ആം ഭോ ഭൂ ആന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? സർവധാതുവാർദ്ധയോ അവാദേശം. ഭോ ഭവാം ചകാര ഭൂ ഭവാം അതുപോലെ ബോ ഭവാം ആസ ബോ ഭവാം ബഭൂവ ലുട്ടിൽ വരുമ്പം ബോ ഭൂ ഇട്ട് താസ് ഗുണം അവാദിശം വരുമ്പം ബോ ഭവിത ഇവിടെ യങ്ങന്ധത്തില് ഈ രൂപം കൊടുത്തിരിക്കുന്ന തെറ്റാണ്. കഴിഞ്ഞ ദിവസം നോക്കിയല്ലോ ഏതാണ് വാം വ്രജിത. ഒരു കാരണവശാലും ഗുണം വരത്തില്ല. വ്രജിത് ധാതുവിന് എങ്ങനെ വരത്തുള്ളൂ? വാ വ്രജിത, ഇതിന് കൊടുത്തിരിക്കുന്ന രൂപം തെറ്റാണ്. എന്റെ പുസ്തകത്തിന് തിരുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയി. പഠിച്ചപ്പോൾ തന്നെ അത് തിരുത്തിയതായിരുന്നു. പിന്നീട് പോയി പുസ്തകം എടുത്ത് നോക്കിയതായിരുന്നു കണ്ടത്. അത് തെറ്റാണ് പുസ്തകത്തിന്. ഈ കൊടുത്തിരിക്കുന്ന തെറ്റ് ഒറ്റ രൂപയേ ഉള്ളൂ. ആ വ്രജിത എന്നുള്ള രൂപം തെറ്റ്. പരിവർത്തിത എന്താ കാര്യമാണ്? മറ്റല്ല, അത് ശരിയാ. ഓ, മാറിപ്പോയി. പരിവർത്തിത, പരിവൃത്തിത എന്നുള്ളത് അത് തിരുത്തിയോ? ഓ, എന്റെ കണ്ണ് മേളിൽ താഴെ വരുന്നതിന് വരെ മേളിപ്പോയി. അത് ശരിയാ, പരിവർത്തിതയാണ്. എന്തായാലും നോക്കിയത് നന്നായി. പരിവൃ ആണ്, വൃ വൃത്തിത. മറ്റേ വ്രജധാതുവല്ലേ, അത് കറക്റ്റാണ്. ഇത് വൃത്തു വർത്തന, ഇവിടെ ഗുണം വരാൻ പാടില്ല. താഴെ തിരുത്താനുള്ളത് മേളില്. തിരുത്തിയെങ്കിൽ ഒന്നുകൂടെ തിരുത്തിയിരിക്കുക. പരിവർത്തിതയാണ്, അവിടെ ഗുണം വരാൻ പാടില്ല. ഏത് തരത്തിലായാലും എങ്ങനത്തെ ഒന്നെങ്കിൽ ഇത്താണ് ഗുണം വരത്തില്ല. ഇനി അതാരം ലോപിച്ചു കഴിഞ്ഞാൽ അത് അജപരസ്യം കൂടുതൽ സ്ഥാനത്വത്തെ പ്രാപിക്കും. ഏത് തരത്തിൽ നോക്കിയാലും ഇവിടെ വരത്തില്ല. പക്ഷേ ഈ തെറ്റായി കൊടുത്തിരിക്കുന്നു, വലിയ വർത്തിക്ക. അടുത്തെന്ത് വരുന്നു? ഭോ ഭാ വിഷ്യതി. ഭൂ വിട്ട് സ്യ ഗുണം അവാദിശം. ഭോ ഭവിഷ്യതി. ലോട്ടിൽ വരുമ്പോൾ ലട്ട് പോലെ തന്നെ ബോ ഈട്ട് വരുന്നു. പിത്തിൽ ഈട്ട് വന്നിട്ട് ബോ ഭവീത്തു ഏതു കൂടെ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ബോ ഭോത്തു. താതങ് വരുമ്പം ങിത്ത് വന്ന ഗുണം നിഷേധിക്കുന്നു. അപ്പോ ഭോ ഭൂതാ ഭോ ഭൂ താം. ബോ ഭൂ ജി എന്നുള്ളിടത്ത് എന്ത് വരുന്നു? അതഭ്യസ്താത് അത്തു വന്നു ഒങ്ങു വന്നു. ബോ ഭൂവാ തി ഏരു വന്നിട്ട് ബോ ഭൂവാ തു. അതായത് ബോ ഭൂ ജിക്ക് എന്ത് വന്നു? അതഭ്യസ്തത അത്തു വന്നു. അപ്പോ അത്തു ആയി, അത്തു ആയി. പൂർവത്തിൽ ഒങ്ങു വന്നു ബോ ഭൂവതു എന്ന് വരുന്നു. ബോ ഭൂഹി അവിടെ ൂവിന് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? ചേറി അപിച്ച ഞിത്തായി. അപ്പൊ എന്ത് വരുന്നു? ഭൂ ഭൂ ഹി ഗുണം വരുന്നില്ല. ഞിത്ത് പിത്തിന്റെ ഗുണത്തേണ് വരുന്നു. പക്ഷെ ഇവിടെ ഞിത്തായുണ്ട്. പിച്ച പിന്ന പിച്ച ഞിന്ന എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇത് ഞിത്താണ്. ബോ ഭൂ ഹി ബോ ഭൂ താത് ഭൂ ഭൂ തം ഭൂ ഭൂ ത. അടുത്ത ഗുണം വരും. എന്തുകൊണ്ട്? ബോ ഭൂ ആനി പിത്താണ്. എന്തോ ബോ ഭവാനി ബോ ഭവാനി ബോ ഭവാമ ബോ ഭവാമ. അവിടെ ഈട്ട് വരുന്നില്ല. എന്തുകൊണ്ട്? ഈട്ട് വരെ ഹലാദിയില്ല. പിത്താണ് ഹലാദിയില്ല. അതുകൊണ്ട് ഒറ്റ രൂപയെ വരത്തുള്ളൂ. ഈട്ട് വരുമ്പോഴാണ് എന്ത് വരുന്നത്? രണ്ട് രൂപം. ഗുണം വന്നിട്ട് അവാദിശം വരുന്നതും വരാത്ത ഉത്തപ്രക്ഷേപനത്തിൽ ബോ ഭവാനി ഒറ്റ രൂപയേ ഉള്ളൂ, അല്ലാതെ പിത്തല്ല. അതങ്ങനെ വരും. സേറി അവിച്ച സേറി അവിച്ചങ്ങിത്തായോണ്ടെന്ന് വരും. മിച്ച പിന്ന പിച്ചങ്ങിന്ന എന്ന് പറഞ്ഞിട്ടുണ്ട് ഗുണം നിഷേധിച്ചിട്ട് ബോ ഭൂഹി എന്നെ വരുത്തണം. അടുത്തെന്ത് വരുന്നു? അങ്ങനെ വരുമ്പോ ആ ബോ ഭൂതി ഇത് ചെയ്യാറില്ല. പോയി ഇവിടെ ഈട്ട് വന്ന് ഗുണം വന്ന് അബാധിച്ചു വന്നിട്ട് അബോഭവീ ഈട്ട് വരാത്ത പക്ഷത്തില് അബോഭോ അബോഭൂതാം അബോഭൂജി എന്നിരിക്കുമ്പോ സൂത്രം വരുന്നു. ഇതെന്തുകൊണ്ട് ലട്ടിന് വന്നില്ല? സംബന്ധിനെ വരത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ എന്തുവരും? സുജഭ്യസ് വിധിച്ചപ്രകാരം എന്തുവരുന്നു? അഭയസൂത്രം വരുന്നു. ജുസിച്ച ജുസിച്ച കൂടെ വരും, ഗുണം വരും. അപ്പൊ എന്ത് വരുന്നു? ആ ഭൂ ഭൂ അവിടെ ഗുണം വന്നു. ഭാവു ഉസ് ജുസിയുടെ ഉസ് അബോ ഭവുഹു ആ ഭോ ഭവീത ഭൂ ഭോ ആ ഭൂ ഭൂതാം ആ ഭോ ഭവുഹു അങ്ങനെ വരുന്നു. അടുത്ത് വീണ്ടും സിപ്പിന് ഈട്ട് വന്നിട്ട് ആ ബോ ഭവീഹി അല്ലെങ്കിൽ ആ ബോ ബോഹ അഭോ ഭൂതം അഭോ ഭൂത ആ ബോ അവിടെ ഗുണം വരും, പക്ഷെ ഈട്ട് വരുന്നില്ല. അതുകൊണ്ട് ഒറ്റ രൂപം അബോ ഭവം അബോ ഭൂവ അബോ ഭൂമ. പിത്തിന് മാത്രമേ ഹലാദിന് മാത്രമേ ഈട്ട് വരത്തുള്ളൂ. ഇതല്ലെങ്കിൽ വരുമ്പോ ബോ ഭൂ സപ്പനെടുക്കും ഒന്ന്. പിന്നെ വരുന്ന എന്താണ്? യാത് ബോ ഭൂ യാതോ ഏ വരുന്നില്ല. എന്തുകൊണ്ട്? അതില്ല. ബോ ഭൂ യാത് ബോ ഭൂ യാതാം ബോ ഭൂ യാതാം ബോഭൂയുഹു ബോഭൂയാഹ ബോഭൂയാതം ബോഭൂയാവ ബോഭൂയാം ബോഭൂയാവ ബോഭൂയാം. ആശ്രമങ്ങൾ വരുമ്പം ബോഭൂയാ ബോഭൂയാസ്ഥാം ബോഭൂയാസു ഇല്ലെങ്കിൽ വരുമ്പോ ആ ഭൂ ഭൂസിച്ച് തിപ്പിരിക്കുമ്പോ സൂത്രം വരുന്നു. എന്ത് വരുന്നു? സിച്ചിന് ലുക്ക് വന്നിട്ട് എന്ത് വരുന്നു? ആ ഭൂ ഭൂസ് തി ഈ ദശകാരം പോയി തകാരം അപ്രക്തമായി പിത്തായി ഹലാദിയായി സൂത്രം വരുന്നു. എങ്ങോ വൈകിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ സൂത്രം വരുന്നു. ഇവിടെ രണ്ട് പ്രാപ്തമാകുന്നു, ഗുണവും വരുന്നു ഉക്കും പ്രാപ്തമാകുന്നു. ഏത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമായോട്ട് ഗുണമാണ് വരേണ്ടത്. പക്ഷേ ഗുണം വന്നെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? ബോ ഒന്ന് വന്നാലും ഉക്ക് വരാം. ഗുണം വന്നില്ലെങ്കിലും ഉക്ക് വരാം. കൃത അകൃത പ്രസംഗിയോ വിധി സന്നിത്യ. അതുകൊണ്ട് നിത്യവിധി ഏതായി? ഉക്ക്. പരനിത്യ അന്തരംഗ അപവാദാന ഉത്തരോത്തരം പരത്തേക്കാൾ ബലമാണ് നിത്യത്തിൽ. അതുകൊണ്ട് ഉക്ക് എന്ന് വന്നിട്ട് എന്തോരും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഗാദിസ്തേതി ശിചോ ലുക്ക് എങ്ങോ വേദി ഈട്ട് പക്ഷേ ഗുണം ബാധിത്വ നിത്യത്വ ബുക്ക്. എങ്ങോ വാപ്രകാരം ഈട്ട് വരുന്ന പക്ഷത്തിൽ ഗുണത്തെ ബാധിച്ചിട്ട് നിത്യമായതുകൊണ്ട് ഒക്കു വരുന്നു. അതായത് ഗുണം വന്ന് പോയാലും ഗുണം വന്നില്ലെങ്കിലും എന്തിനു വരാം? ഒക്കിന് വരാം. അതുകൊണ്ട് ഒക്ക് നിത്യമായി. കൃത അകൃത പ്രസംഗിയോ വിധിസ നിത്യ പരനിത്യന്തരം കവ്വാദാന ഉത്തരോത്തരം ബലീഹ. അപ്പൊ അവിടെ എന്ത് വരുന്നു? ആ ബോ ബൂ ബീത്ത് എന്ന് പറയുന്നു. ഉക്ക് വരാത്ത പക്ഷം അല്ല, ഈട്ട് വരാത്ത പക്ഷം ആ ബോ ബോ. ഇവിടെ എന്തുകൊണ്ട് ഉക്ക് വരുന്നില്ല? അച്ചു വരത്തില്ല. അജാതി ഉണ്ടെങ്കിലേ ഉക്ക് വരത്തുള്ളൂ. അത് വരുന്നില്ല. അതുകൊണ്ട് ആ ബോ ഭൂ അടുത്ത് താം. അബോ ഭൂതാം ആ ബോ ഭൂ ജി. ഏത് സൂത്രം വരുന്നു? സിജഭ്യസ്ത വിദ്യഭ്യസ്ത ആദ്യം ഗാധിസ്ഥാകുവാഭ്യ സിജപരസ്വദേശ സിജിനെ നോക്കുന്നു. പിന്നെ എന്തോരും സിജഭ്യസ്ത വിദ്യഭ്യസ്ത പ്രകാരം ജ്യൂസ് ഉസ് വന്ന് അബോ ഭൂ ഉസ്രിക്കും സൂത്രം വരുന്നു. ഭൂവുക് അജാതി പരത്തിൽ വന്നില്ലേ? അജാതി പരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തുവരും? നിത്യത്വ. അപ്പോ അബോ ഭൂ വുഹു അങ്ങനെ തന്നെ തന്നെ അബോ ഭൂ ഉക്കു വരുന്നു. ഗുണമുണ്ട് വരുന്നു. മധ്യവശേകോചനത്തിൽ ആ ബോ ഭൂ സിച്ചിൻ നുക്കു വന്ന് സി ഇരിക്കുന്നു, സുഖരിക്കുന്നു, എന്ത് വരുന്നു? ഈട്ട് വരുന്നു. ഈട്ട് വരുമ്പോ ഉക്ക് വന്നിട്ട് ആ ബോ ഭൂ ബീഹി. ഈട്ട് വരാത്ത പക്ഷം ആ ബോ ഭൂ അവിടെ എന്ത് വരുന്നു? ഗുണം വന്നിട്ട് ആ ബോ ഭൂ ആ ബോ ഭൂ തം ആ ബോ ഭൂ ത ആ ബോ ഭൂ അവിടെ എന്തോരും ഗുണം അബോ ഭൂ ഭവം ആ ബോ ഭൂവ അബോ ഭൂ ആ അവിടെ ബുക്ക് വരും. അമ്മ വരുമ്പോ എന്തോരും ബുക്ക് വരും അബോ ഭൂവം. അടുത്ത് ഇടുങ്ങിൽ വരുമ്പോ ആബോ ഭൂ ഇട്ടസ്യ അബോ ഭവിഷ്യ അബോ ഭവിഷ്യത അബോ ഭവിഷ്യ ഇതിയങ്ങളൊക്കെ പ്രക്രിയ. ഭാഗ്യത്തിനൊന്നേ ഇത് കൊടുത്തിട്ടുള്ളൂ. ഇത് ഏത് ധാതുവിൽ നിന്നും എങ്ങനൊക്കെ വന്ന രൂപങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല. ശിഷ്ടപ്രയോഗം അനുസരിച്ച് മാത്രമേ പാടുള്ളൂ. പക്ഷെ കവികൾ അങ്ങനെയല്ല, അവരെ എന്തും ചെയ്യും. ഇതിന് തുടക്കത്തിൽ ഈ ബൈബിളില് അച്ചു വരുന്നത് കർത്തർത്ഥത്തിലാണെന്ന് പറഞ്ഞ് ജയഹ എന്നും മറ്റു ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടു. അപ്പൊ ജയഹ എന്ന് പറഞ്ഞാൽ ജയിക്കുന്നവൻ എന്നുള്ള അർത്ഥമുണ്ടല്ലേ. അപ്പൊ ഈ ഹരഹ എന്ന് ഭവഹ എന്നൊക്കെ ശിവന് പറയുന്നത് ഹരഹ നശിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥം എന്തായിട്ടാണ്? അത് പല പ്രത്യയങ്ങളും വരാം കൃതന്ധത്തിൽ. കർത്തരികൃത്ത് സാമാന്യ സൂത്രം, സാമാന്യമായ കൃത്യങ്ങളെല്ലാം കർത്തരി വരും. അതിന്റെ അപവാദങ്ങളുമായിട്ട് ഉണ്ട്. ഭാവാർത്ഥത്തിൽ വരാം, കർമാർത്ഥത്തിൽ വരാം, പല അർത്ഥങ്ങളിലും വരാം. ഇനി ഈ സൂത്രത്തിന് എന്താണ് അച്ഛൻ എന്നെ പറഞ്ഞൊന്നുമില്ല. ജയഹ ജയഹ അച്ഛ പ്രത്യം വരാതെയും വരാം. അതിന് ഒരുപാട് പ്രത്യയങ്ങളുണ്ട്. അല്ല അത് വരാം. അത് കൃതന്ധത്തിൽ വരുമ്പോ പല അർത്ഥങ്ങളിൽ പ്രത്യയങ്ങൾ വരാം. ഏരച്ച് ഈ വർണ്ണാന്തമായ ധാതുക്കളിൽ നിന്നുള്ള അച്ച പ്രത്യയം വരും. ഏരച്ച് അപ്പോ ജി ജയേ അച്ച് വന്നിട്ട് ജയഹ എന്ന് വരും. കർത്തരി വരുമ്പോ ജയിക്കുന്നവൻ എന്ന് വരും. ഭാവാർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ ജയം. അങ്ങനെയൊക്കെ പല പല രീതിയിൽ വരാം. യങ് ലുക്ക് പ്രക്രിയ അവിടെ തീർന്നു. അടുത്തു വരുന്ന അർത്ഥം നാമധാതവ, അത് അടുത്ത അവസ്ഥയ്ക്കാണ്, ഇന്നല്ല.